കർത്തുരീപ്സിതതമം കർമ്മ കർത്തുഹു ക്രിയയാ ആപ്തം ഇഷ്ടതമം കാരകം കർമ്മസംസ്യാത്. ദേവദത്തഹ തണ്ടുലാൻ പജതി ഇത്യത്ര ദേവദത്തഹ ഭവതി ക്ലത്ത പജതി. ഫലവ്യാപാരയോർദ്ധാതു ഇതി വൈയാകരണ സിദ്ധാന്താനുസാരേണ വ്യാപാര വാൻ ഭവതി കർത്ത ദേവദത്തഹ വ്യാപാര ജന്യ ഫല ആശ്രയം ഭവതി കർമ്മ. അത്ര തണ്ടുലാൻ ഇതി തണ്ടുലാൻ ഭജതി ഇത്ര തണ്ടുലാൻ ഇതി കർമ്മഭവതി വ്യാപാരജന്യഫലാശ്രയ അത്ര ഫലം ഭവതി വിക്ലിപ്തി വിക്ലിപ്തി നാമ അത്രോക്തം തപ്ത ഉദക പ്രസേദനകൃത പ്രസിദ്ധ അവയവാത്മകം മൃദു വിശദത്വം നിക്ലിത്തി മൃദു വിശദത്വ രൂപ വിക്ലിത്തിരേവ അത്ര ഫലം തസ്യ ഫലസ്യ ആശ്രയത്വ തണ്ടുലാഹ അത്ര കർമ്മ ഭവതി. വിക്ലിത്യാശ്രയത്വ ഫലാശ്രയത്വ തണ്ടുലാനാം കർമ്മത്വം വിക്ലുത്തി അനുകൂല വ്യാപാരസ്യ ആശ്രയോ ഭവതി കർത്ത അത്ര വ്യാപാര അതിശ്രയണ ഉദക ആസേചന ഏത ഉപകർഷണ പ്രജ്വലനാതിരൂപ വ്യാപാര കർത്തുഃ വ്യാപാര തസ്യ വ്യാപാരസ്യ ആശ്രയോ ഭവതി കർത്ത അഥവാ ദേവദത്തഹ അത്ര കർത്ത ഭവതി. വ്യാപാര ജന്യ വിക്ലിത്തിരൂപ ഫല ആശ്രയത്വ തണ്ടുലാനാം കർമ്മത്വം ഭവതി. അത ഉക്തം ഫല വ്യാപാരയോർ ധാതുരിതി. അത്ര പൃച്ഛതി കർത്തുഹ കിം ഇതി വ്യാപാരസ്യ ആശ്രയോ ഭവതി കർത്ത അസ്മിൻ അധികരണേ കാരക അധികാരത്വാദേവ കർത്ത ആക്ഷേപലഭ്യ കേന ഇതി പൃഷ്ഠേ കർത്ര ഇതി സിദ്ധ്യതി കർത്തൃകാരകേണ ഇതി സിദ്ധ്യതി അതഃ പൃച്ഛതി കർത്തുഃ കിമിതി. അസ്മിൻ സൂത്രേ കർത്തൃഗ്രഹണസ്യ പ്രയോജന കിമിതി പ്രശ്നസ്യ ആശയ സമാധാനം വക്ഷ്യതി മാഷേഷു അശ്വം ബധ്നാദി. ദേവദത്തഹ മാഷേഷു അശ്വം ബധ്നാദി ഉം അസ്മിൻ സൂത്രേ കർത്തുഹു ഈപ്സിതതമം കർമ്മ ഇതി ഉക്തം. ഈപ്സിതതമ ഇത്യസ്യ ആപ്തും ഇഷ്ടതമ ഇത്യർത്ഥ. കേന ആപ്തും ഇതി പ്രസംഗം. കാരകാധികാരത്വാ കാരകേണ ആപ്തും ഇത്യർത്ഥ സിദ്ധ്യതി. കാരകാധികാരത്വ കർത്താക്ഷേപ ലഭ്യതി. കേന കാരകേണ കർത്തൃകാരകേണ ഇതി. ആക്ഷേപലഭ്യത്വത്തെ അർത്ഥാപത്തി പ്രമാണേന കർത്താരം വിനാ അനുപന്നത്വ കർത്ത ആക്ഷേപലഭ്യം. കസ്മാത് കാരകാധികാരത്വ കാരകേണ വിനാ ക്രിയാന സംഭവതി. അത്ര കർത്തൃകാരക അധികാരാദേവ കർത്തൃകാരകത്വം സിദ്ധം. കാരകാധികാരാദേവ കർത്തായതി സിദ്ധേ. പുനഃ അസ്മിൻ സൂത്രേ കർത്തുഹ ഇതി കസ്മാദുക്തം ഈ പ്രശ്നം. കാരകാധികാരി ക്രിയാശ്രയ അത്ര ഉക്തം. ആപ്തം ഇഷ്ടതമം. ആപ്തം ഇഷ്ടതമം ഇത്യുക്തം. കേന ആപ്തം ഇത്യുക്തേ കർത്രായവ അന്യകരഹി എവം ന ക്രിയതേ. കർത്രായവ ആപ്തം ഇഷ്ടതമം ഭൂതി. അതഃ ആക്ഷേപലഭ്യ കർത്തൃ കർത്തുഹു ക്രിയയാ ആപ്തം ഇഷ്ടതമം. ആപ്തം ഇഷ്ടതമം കിം ആപ്തം ഇഷ്ടതമം കർമ്മ കേന കർത്രായ അത കർത്തൃ കാരകൈതി ലഭ്യതി. കർത്തുകിം മാഷേഷു അശ്വം ബദ്ധനാദി ദേവദത്ത. അത്ര ദേവദത്ത അശ്വം ബദ്ധനാദി. അത്ര ബന്ധനക്രിയായാഹ കർമ്മഭൂതം ഭവതി അശ്വം. അശ്വ കർമ്മരൂപോ ഭവതി അശ്വ. അശ്വം ബദ്ധനാദി ഇത്യുക്തത്വ കർത്ര ബന്ധനക്രിയയാ ആപ്തം ഇഷ്ടതമം ഭവതി അശ്വ. അതഃ തത്ര കർമ്മണി ദ്വിതീയ കർമ്മസംജ്ഞായാം കർമ്മണി ദ്വിതീയ ഭവതി. തത്ര മാഷേഷു ഇത്യപി വർത്തതേ. മാഷഃ അത്ര കർത്തുഃ ഈപ്സിതതമം ന ഭവതി. കർത്തുഃ ക്രിയയാ ആപ്തം ഇഷ്ടതമം ഭവതി ബന്ധന കർമ്മീ ഭൂതഃ അശ്വഃ. നതു മാഷാഹ അതഃ അശ്വ ഇത്യസ്യ കർമ്മസംജ്ഞ തദ്ദ്വിതീയ അശ്വം ബദ്ധനാദി ഇതി സിദ്ധ്യതി. മാഷ ഉദഡ് ഉദഡ് എന്നല്ലേ പറയുന്നു. ഉദഡ് ഉഴുന്നു ഉഴുന്നു. ഇപ്പോ മാഷാണ മാത്ര ഉദഡ് ഉദഡ് മാഷാണാം അത്ര ഈപ്സിത തമത്വ അഭാവ കർമ്മസപ്ന ഭവതി. യത്ര അശ്വഹ മാഷ ഭക്ഷണായ ഉദ്യതഃ തം അശ്വം അശ്വസ്വാമി തതോ നിവർത്യ മാഷേഭ്യോ നിവർത്യ അന്യത്ര നയതി തദാനീം ഏവം ഉച്യതെ മാഷേഷു അശ്വം ബധ്നാദി ഇതി. മാഷേഷു ഇത്യസ്യ മാഷേഭ്യ ഇത്യർത്ഥഃ. ഏകസ്മിൻ ക്ഷേത്രേ മാഷഃ വർത്തന്തി. അശ്വഃ തത്ര മാഷഭക്ഷണായ പ്രവൃത്തഃ. തം ദൃഷ്ട്വാ അശ്വസ്വാമി തസ്മാ ക്ഷേത്രാത് അശ്വം നിവർത്യ അന്യത്ര അശ്വം നയതി അഥവാ ബധ്നാദി. തത്ര ഏവം വദതി മാഷേഷു അശ്വം ബധ്നാദി. മാഷേഷു ന ബധ്നാദി മാഷ്തേഭ്യ നിവർത്യ അന്യത്ര ബധ്നാദി. അന്യത്ര അശ്വസ്യ ബന്ധനം കരോതി. കേന ഹേതുന അശ്വരക്ഷണായ മാഷഭക്ഷണ നിവൃത്യർത്ഥം. മാഷഭക്ഷണേ അശ്വസ്യ ഉദരപീഡാ ജായേത തദ്ദൃഷ്ട്വാ അശ്വസ്വാമി അശ്വ യജമാനഃ അശ്വം തസ്മാത് ക്ഷേത്രാത് നിവർത്യ സ്വക്ഷേത്രേ ബധ്നാദി. ഏവം പ്രയുജ്യതെ മാഷേഷു അശ്വം ബധ്നാദി. ഏവം അശ്വസ്വാമിനഃ പ്രവൃത്തിദ്വാരാ അശ്വം മാഷ ഭക്ഷണാ നിവർത്തയതി. ഏത് ദൈവസ്യ പ്രയോജനം തസ്മിൻ സ്ഥലേ മാഷേഷു അശ്വം ബധ്നാദി ഇതി പ്രയുജ്യതെ. ഭാഷായാം ഏവമേ പ്രയുജ്യത. മാഷേഷു ഇതി മാഷേഷു ഇതി കസ്മാദുക്തം അത്ര അശ്വഹ മാഷാൻ ഭോക്തും ഇച്ഛതി. തസ്യ ഇച്ഛാ വിഷയോ ഭവതി മാഷ തത്ര സപ്തമി. തത്ര സപ്തമി ഭവതി സംസ്കൃതഭാഷായാം ഇച്ഛാവിഷയെ സപ്തമി വർദ്ധ മോക്ഷേ ഇച്ഛാ അസ്തി ഇത്യാദിരിവ അത്രാവി മാഷേഷു തസ്യ ഇച്ഛ വർത്തതേ. ഇച്ഛാ വിഷയോ ഭവതി അതഃ തത്ര സപ്തമി. കസ്യ അശ്വസ്യ അശ്വസ്യ ഇച്ഛാ വിഷയഭൂതേഷു മാഷേഷു സപ്തമീ ഭവതി. അശ്വഹ മാഷഭക്ഷണായ ഉദ്യുക്തഃ തം തതോ നിവർത്തി അന്യത്ര ബദ്ധനാദി. അത്ര ഫലതഃ അശ്വസ്യ മാഷക്ഷേത്രാദ് നിവർത്തനം ഭവതി. പരന്തു മാഷേഷു ഇത്യനേന അത്ര അശ്വസ്യ ഇച്ഛാ വിഷയഭൂത മാഷാ നിർദ്ദിഷ്ട. അതഃ മാഷേഷു ഇത്യുക്തം. അശ്വസ്യ ഈപ്സിത ഭവതി മാഷഃ. അശ്വസ്യ ഈപ്സിത ഭവതി. കർത്തുഃ ഈപ്സിത തമോ ഭവതി അശ്വഃ. അത് തത്ര ദ്വിതീയ. അത്ര മാഷഃ ന ഈപ്സിത തമം. അശ്വ ഏവ അത്ര ഈപ്സിതമം ഭവതി. മാഷ അശ്വസ്യ ഇച്ഛാ വിഷയോ ഭവതി. അതഃ തത്ര സപ്തമി മാഷേഷു ഇതി. കസ്മാത് അശ്വഃ മാഷ ഭക്ഷണായ ബലാദുദ്യുക്തഃ യജമാനഃ ഹഠാത് തം നിവർത്തി അന്യത്ര ബദ്ധനാദി. അതഃ ഈപ്സിത തമം ഭവതി. അത്ര കർമ്മ മാഷാഹ ഭവതി. മാഷാഹ ഈപ്സിത തമാഹ ഭവന്തി. മാഷാഹ ഇതി ബഹുവചനം. ജാത്യാഖ്യായം ഏകസ്മിൻ ബഹുവചനം അന്യതരസ്യാം. പിന്നെ മാഷഇതി ഏകവചന എന്ന പ്രയോഗിച്ചത് മാഷാഹിതി ബഹുവചനമേവ. ക്ഷേത്രേ ബഹവഃ മാഷാഹ വിദ്യന്തെ അതഃ മാഷേഷു ഇത്യുക്തം. മാഷേഭ്യ ഇതി വാർണാർത്ഥാനാം ധാതുവിനാം പ്രയോഗേ വാർണാർത്ഥാനാം ഈപ്സിതതമ ഇതിനേന മാഷേഭ്യേത്യ വിവക്തും ശക്യം തത് അന്യതേവ. കിന്തു അത്ര മാഷേഭ്യ നിവർത്തയതി വാരയതി ഇത്യാദി അപി വക്തും ശക്യം. കിന്തു അത്ര അശ്വ ഇച്ഛാ വിഷയ ഭൂതാഹ ഭവന്തി മാഷാഹ അതഃ തത്ര മാഷേഷു ഇതി സപ്തമി പ്രയുക്ത. പഞ്ചമി ഇതി വക്തും ന ശക്യതെ. മാഷേഭ്യ നിവർത്തയതി ഇതി വക്തും ശക്യതെ. മാഷേഭ്യ വാരയതി അഗ്നേർ മാണവകം വാരയതി ഇതി അഗ്രേ വക്ഷ്യതി ഏവം വക്തും ശക്യതെ. കിന്തു അത്ര വാരണാർത്ഥ ധാതുവിനാം പ്രയോഗേന അത്ര കർമ്മ കാരകസ്യ ദൃഷ്ടാന്തം. ബന്ധനക്രിയായാഹ കർമ്മീഭൂത അശ്വേവ അത്ര ദൃഷ്ടാന്തം. അതഃ അശ്വം ബദ്ധനാദി ദേവദത്തഃ മാഷേഷു ഇത്യസ്യ വ്യാഖ്യാനം മാഷഭക്ഷണാത് തം നിവർത്തിയ അന്യത്ര ബദ്ധനാദി ഇതി. ആ സർവത്ര വ്യാഖ്യാനദ്വരായവൻ ആവശ്യത്തി ബധ്നാദി ഇത്യസ്യ കോർത്ഥ വ്യാഖ്യാനദേവ ജ്ഞാതിശക്യത കർമ്മ അത്ര അശ്വം ഇതി കാരക വ്യാഖ്യാനദേവ ജ്ഞാതിശക്യത ഏവം മാഷേഷു ഇത്യവി വ്യാഖ്യാനദേവ ജ്ഞാതിശക്യത സർവത്ര വ്യാഖ്യാനം അപേക്ഷണീയം. മാഷക്ഷേത്രേണ മാഷ തദ നിവർത്തിയ നിവർത്തിയ തദാത് ബലാത് ഹഠാത് തസ്യ മാഷസ്യ നിവർത്തനം കൃത്വ അന്യത്ര ബധ്നാദി മാഷക്ഷേത്രേണ മാഷക്ഷേത്രേ മാഷാഹ വിദ്യന്തേ തതോ നിവർത്തിയ അന്യത്ര ബധ്നാദി ഇത്യർത്ഥം. തദാനിമേവ ഏഷ ഉദാഹരണം ഏവം സിദ്ധ്യതി ഏവം ഉദാഹരണം സിദ്ധ്യതി മാഷേഷു അശ്വം ബധ്നാദീതി. അത്ര ടീകായം വ്യക്തം മാഷേഷു ഭക്ഷണായ പ്രവൃത്തി ഉന്മുഖം ഉദരവ്യഥാഭയാത് തദ്ഭക്ഷണാ നിവർത്തയിതം അന്യത്ര ബധ്നാദി ഇതി ടീകായം. മാഷഭക്ഷണേ അശ്വസ്യ ഉദരം വ്യഥാ ജായേത താം വ്യഥാം നിവർത്തയിതും യജമാനഃ അശ്വം തതോ നിവർത്തിയ അന്യത്ര ബധ്നാദി ഇത്യർത്ഥം. തസ്യ വ്യാഖ്യാനമേവ അന്യത്ര അന്യക്ഷേത്രേ മാഷാഃ വിദ്യന്തെ മാഷക്ഷേത്രമപി അന്യസേവ തത്ര ഗത്വാ മാഷഭക്ഷണേ തക്ഷേത്രസ്വാമി അശ്വം താടയതി തത്താടന നിവാരണായ ഇത്യപി വക്തി ശക്യതേ അശ്വസ്വാമി അന്യേവ സഹ അന്യ ക്ഷേത്ര സ്വാമിന അശ്വതാടനവാരണായ അശ്വം തതോ നിവൃത്തിയ സ്വക്ഷേത്രേ ബധ്നാദി ഇത്യവി വക്തി ശക്യതേ. അത്ര ഉക്തം അശ്വസ്യ ഉദരവ്യഥാ നിവാരണായ അശ്വം തത ആനീയ സ്വക്ഷേത്രേ ബധ്നാദീതി ദൈവമഭി വക്തി ശക്യതേ. അന്നക്ഷേത്രം ഗത്വാ മാഷഭക്ഷണേ ക്ഷേത്രസ്വാമി അശ്വം താടയതി തത്ര ഉദരപീഡാന ശരീരപീഡാ ജായേത അശ്വസ്യ ശരീരപീഡാ നിവർത്തയിതും അശ്വ യജമാന അശ്വം ഹഠാ തതോ നിവർത്തിയ സ്വഗ്രഹേ ബധ്നാദി ഇത്യവി വക്തും ശക്യതേ. അസ്മിൻ സൂത്രേ കർത്തൃ ശബ്ദഗ്രഹണേ ദോഷോ നഭോതി ഏതദേവ വ്യാഖ്യായതേ കർമ്മണഃ കർമ്മണ ഈപ്സിതാ മാഷാഃ അസ്മിൻ വാക്കി മാഷ അശ്വസ്യ ഈപ്സിത ഭവന്തി നതു ദേവദത്തസ്യ അതഹ മാഷേഷു ഇത്യത്ര കർമ്മസജ്ഞ നാസ്തി ദ്വിതീയാവി നഭവതി. അതഹ ഉക്തം കർമ്മണ ഈപ്സിതതമാ. കർമ്മണ നാമ അശ്വസ്യ ഈപ്സിത അത്ര മാഷ ഏവ നതു കർത്തു ഈപ്സിത മാഷ കർമ്മണ ഈപ്സിത ഭവന്തി മാഷാഹ. കർമ്മണ ഈപ്സിത മാഷാഹ നതു കർത്തു. അത്ര കർത്തു ഈപ്സിത ഭവതി അശ്വഹ. അതഹ അശ്വശബ്ദാത് ദ്വിതീയ ഭവതി. അശ്വസ്യ ഈപ്സിത ഭവന്തി മാഷാഹ അതഹ തതഹ സപ്തമീ ഭവതി. അതഹ മാഷേഷു ഇതി സിദ്ധ്യതി. അതത്ര ഉക്തം കർമ്മണ ഈപ്സിത മാഷ നതു കർത്തു. അതഹ സൂത്രയുക്തം കർത്തു ഈപ്സിതതമം ഏവ കർമ്മ ഭവതി. അതഹ അത്ര അശ്വസ്യ കർത്തു ഈപ്സിതതമത്വാ കർമ്മസജ്ഞ സിദ്ധ്യതി നതു മാഷാണാം. സ്പഷ്ടം. ഇതി കർത്തുഹു ഇതി ഈപ്സിത മാഷായാ അപി ഈപ്സിതത്വാ കർമ്മദ്വാരാ തത്രാപി കർമ്മസംജ്ഞായാം ദ്വിതീയാ സ്യാത്. കിന്തു അത്ര സൂത്രേ കർത്തുഹു ഇതി പൃഥക് ഉക്തം. അതഃ കർത്തുഹു ഈപ്സിത തമ ഏവ കർമ്മ. കർത്തുരീപ്സിത തമമേവ കർമ്മ നതു കർമ്മണ ഈപ്സിതം. കർമ്മണ ഈപ്സിതം കർമ്മ ന ഭവതി. കർത്തുഹു ഈപ്സിത തമമേവ കർമ്മ ഭവതി. പുനഃ പൃച്ഛതി തമഗ്രഹണം കിം അസ്മിൻ സൂത്രേ ഈപ്സിത ഇതിന ഉക്തം തസ്ഥാനേ ഈപ്സിത തമം. തമപ്രത്യാന്ത ശബ്ദ സൂത്രേ നിർദ്ദിഷ്ട ഈപ്സിത തമമിതി. അത്ര ഈപ്സിത തമം ഇത്യത്ര കസ്മാത് തമഗ്രഹണം കൃതം ഇതി പ്രശ്ന. സമാധാനം വക്ഷ്യതി പയസ ഓദനം ഭുങ്ക്തേ ഇതി. അത്ര ഓദനമേവ ഈപ്സിത തമം ഭോതി. പയ അഭി ഈപ്സിതമേവ കിന്തു പയ മിശ്രണ സാധനത്വേന ലോണരൂപേണ ഈപ്സിതം ഭോതി. ഓദന ഭോക്തുഃ പയോപി ഈപ്സിതതമമേവ കിന്തു അത്ര മുഖ്യതയ ഈപ്സിതതമം ഭവതി ഓദനം. പയഃ അത്ര ഉപകരോതി കഥം മിശ്രണ സാധനരൂപേണ പയ അപി അത്ര ഉപകരോതി. തസ്യ ഓദന അപേക്ഷയാ ഗൗണത്വാ ഓദന ഏവ അത്ര കർമ്മ ഭവതി നതു പയഹ. പയസ ഇഷ്ടത്വേവി തസ്യ ഗുണത്വാത്. കസ്മാത് ഗുണത്വം മിശ്രണ സാധനത്വേന തസ്യ ഗുണം. കർമ്മത്വേന ഓദനസ്യ മുഖ്യത്വം. ദേവദത്തഃ ഓദനം ഭോക്തും വാഞ്ചതി ഏവമേവ പയോപി ഏവമപി പയസ അത്ര ഗുണത്വം ഓദനസ്യ മുഖ്യത്വം. അത പയസ ഈപ്സിതത്വേ അപി നതു ഓദനവത് ഈപ്സിത തമത്വം അത ഈപ്സിതമേ ഓദന ദ്വിതീയ കർമ്മ സംജ്ഞായ വ്യക്തം. പയസ ഈപ്സിതത്വേ അപി മിശ്രണ സാധനത്വേന അത്ര പയസ ഇതി നിർദ്ദിഷ്ട. പയോ മിശ്രിതം ഓദനം ഭോക്തം സ വാഞ്ചതി ദേവദത്ത. അത ഈപ്സിത തമത്വം ഓദനേ ഏവ പയസ അത്ര മിശ്രണ സാധനത്വേന ഗുണത്വം. അതഃ തത്ര ഈപ്സിത തമത്വം ഓദനവത് നാസ്തി. ഓദനെ യഥാ ഈപ്സിത തമത്വം വർത്തതേ ഏവം പയസി നാസ്തി. പയസ ഗുണത്വ അസ്മിൻ വാക്യ മിശ്രണ സാധനത്വേന നിർദ്ദിഷ്ടത്വാ പയസ ഗുണത്വം. അത ഈപ്സിത തമേ ഓദനേ കർമ്മസംജ്ഞ കർമ്മണി ദ്വിതീയ ഓദനം ദേവദത്ത പയസ ഓദനം ഭുങ്ക്തൈതി സിദ്ധ്യതി. വ്യക്തം. അത്ര അസ്മിൻ വാക്യേ അസ്മിൻ വാക്യേ ഈപ്സിതമം വ്യാഖ്യാതം പൂർവമേവ ആപ്തം ഇഷ്ടതമം സർവത്ര ഏവമേവ. അസ്മിൻ വാക്യേ പയശബ്ദ അപേക്ഷയാ ഓദനസ്യ ഈപ്സിതമത്വം പയശബ്ദസ്യ ഗുണത്വം. പയശബ്ദസ്യ ഗുണത്വം നാമ ഓദനശബ്ദസ്യ മുഖ്യത്വം ഇതി അർത്ഥാ സിദ്ധ്യതി. മുഖ്യത്വം അപേക്ഷ്യ ഗുണത്വം വർത്തതേ അത്ര ആപ്തും ആപ്തും നാമ പ്രാപ്തം പ്രാപ്തം. അത്ര പദദ്വയം വർത്തതേ ഏക പയ അന്യ ഓദന. കർത്ത സമാനമേവ കർത്താ ഭോജനക്രിയാം പ്രതി കർത്ത കർത്ത ഏകയേവ കർത്ത ക്രിയാം പ്രതി ഏവ കർത്ത ഭോജനക്രിയാം പ്രതി കർത്ത ഭവതി ദേവദത്ത. കർത്തുഃ സംബന്ധ ക്രിയാദ്വാരാ ഏവ കർമ്മണ സഹ ഭവതി. കർത്തൃനിഷ്ഠ വ്യാപാര ജന്യ ഫല ആശ്രയത്വം ഭവതി കർമ്മത്വം. അത കർത്തുഃ സാക്ഷാത് സംബന്ധ ക്രിയാദ്വാര കർമ്മണ സഹ കർത്തുഃ പയോ മിശ്രണ രൂപേണ പയസ അത്ര സാധനത്വം സിദ്ധ്യതി. അത പയസ ഇതി തൃതീയ ഭവതി മിശ്രണ സാധനത്വം. അത കർണേ തത്ര തൃതീയ ഭവതി. മിശ്രണ സാധനത്വ. അതഹ ദേവദത്ത പയസ മിശ്രിതം ഓദനം ഭുങ്ക്തേ ഇത്യർത്ഥ സിദ്ധ്യതി. നത് കേവലം പയഭുങ്ക്തേ നത് കേവലം ഓദനം കിന്തു പയോ മിശ്രിതം ഓദനം ദേവദത്ത ഭുങ്ക്തേ ഇത്യർത്ഥ സിദ്ധ്യതി. അത്ര ഓദനം മുഖ്യം, പയ ഗൗണം. പുനഃ ഓദനം യഥാ പയഹ ഭുക്തും വാഞ്ചതി തദാനി പയവ മുക്തി മുഖ്യത്വം. കിന്തു അത്ര ഓദന ഭോജനായ തത്പര ദേവദത്ത. അതഹ അത്ര ഓദനസ്യ മുക്തം. യദി പയസ മുഖ്യത്വം തഥാ പയ ഇതി ദ്വിതീയ സിദ്ധ്യതി. ഓദനേന ഓദനേന പയ ഭുങ്ക്തേ ഇത്യപി വക്തു ശക്യം. തത്ര അല്പം സ്വല്പം ഓദനം പയസി നിക്ഷിപ്യ പയ ഭുങ്ക്തേ ഇത്യപി വക്തും ശക്യതി. തത് വിവക്ഷ വിവക്ഷാദ കാരകാണി ഭവന്തി ഇതി പൂർവമേവ ഉക്തം. വിവക്ഷാനുസാരണേ വിവക്ഷാനുസാരേണ ഏവമപി വക്തും ശക്യതേ.